ಕಣ್ಣಾಗೆ ನೆಂಜಾಗೆ ಕಣ್ಣಾಗೆ ಮಳವಿಲ್ಲು ಪೇಯುನ್ನುವು ನೆಂಜಾಗೆ ತಿರಮುತ್ತು ತೂವುನ್ನುವು നിന്നെ കാണുമ്പോൾ നിന്നോരം നിൽക്കുമ്പോൾ ഇരുകരവും ഇരുചിറകുകളായി വെള്ളി തിരകളായി ഇടനെഞ്ചിൻ ചുവരുകൾ നാമത്തിരയിലെ കഥയാടും പ്രണയികൾ ഒന്ന് വാ പ്രണയമാ അതിശയം.